അടുത്തു വരുന്ന ജുഹോത്യാദി ഹു ദാന അദാനയോഹോ എന്നുകൊണ്ട് അദനയോഹോ എന്നുള്ളു. രണ്ടായാലും ശരിയാവും. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹവിസും മറ്റും പ്രക്ഷേപിക്കുക, ഹോമം ഉണ്ടാക്കും. ഹോ ഹവനം ചെയ്യുക, ഹവനം ഇതിൽ നിന്ന് വരുന്നു. ആദാനം അല്ലെങ്കിൽ അദനം അതേ യോജിക്കും. ആദാനം ചെയ്യുക, ആവാഹിക്കുക, അവരെ കൊണ്ടുവരിക ദേവതകളെയും മറ്റും. അദനം അവരെ തൃപ്തിപ്പെടുത്തുക, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർ ഇങ്ങനെയൊക്കെ പല അർത്ഥത്തിൽ പോയി. ഭൂധാതുവിൽ നിന്നും പരസ്യധാതുവാണ് തിപ്പ് വരുന്നു. തിപ്പ് എന്നൂരം കടുത്തൊരു ശപ്പ് വരും. പറയുന്നു ജുഹോത്യാദിഭ്യശു, ജുഹോത്യാദികളിൽ നിന്ന് എന്ത് വരുന്നു? ശ്രൂ വരുന്നു. നേരത്തെ പഠിച്ചു അതിപ്രവൃതിഭ്യ ശപഹ. അവിടെ എന്ത് വിരിച്ചു? ജുഹോത്യാദിഭ്യ ശ്രൂ, അവിടെ സപ്പിന് ഷൂ വിധിച്ചു. അവന് സപ്പ ഏതിൽ നിന്നാ വിധിക്കുന്നത്? അത് ഏതിൽ നിന്നാ? ഏത് അദാദികളിൽ നിന്ന് ലുക്ക് വിധിച്ചു, ജുഹോത്യാദികളിൽ നിന്ന് ഷൂ വിളിച്ചു. അപ്പൊ അവൻ സപ്പ ഏതിൽ നിന്നാ വിധിക്കുന്നു? ഭൂവാദി എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഭൂവാദിയോ ശപ്പന്ന്. കർത്തൃത്വത്തെ ആ അതാണ് ശപ്പ് വിധിക്കുന്നത്. കർത്തൃത്വമായ സർവ്വധാതുവും പരമരിക്കും. ഏതിന്റെ പരമരിക്കുന്നു? ഏത് ധാതു? ഏത് ധാതുവായത് ശരി. ഭൂവാദി എന്ന് പറയുന്നില്ല. ഏത് ധാതുവിന്റെ പരത്തിൽ കർത്തൃത്വത്തിൽ സർവ്വധാതു ഇരുന്നാലും ശപ്പ് ഒരു ആർദ്ധാതു വരുന്നാലോ വരില്ല. അപ്പൊ എല്ലാ ധാതുക്കളിൽ നിന്നും ശപ്പ് വരുമെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വരത്തില്ല. സർവധാതുവും വരവിരുന്നാൽ മാത്രമേ ഒരു ആർദ്ധാതുവും വരവിരുന്നാൽ വരത്തില്ല. ഇന്ന ധാതു എന്നൂടെ പറയുന്നില്ല. പക്ഷെ അദാദികളിൽ ജുഹോത്യാദികളിലൊക്കെ എന്ത് വരുന്നു? ജുഹോത്യാദികളിൽ ശ്ലൂ വരും. ശപ്പിന് ശ്ലൂ വരും. ശ്ലൂ നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെയാണ് പ്രത്യേകിച്ച്? ശ്ലൂ ലുപ്പ് ഇതെല്ലാം പ്രത്യേക ദർശനമാണ്. ലുക്ക് പോലെ തന്നെ ഇതും പ്രത്യാദർശനമാണ്. അപ്പൊ ജൂതാതു തിപ്പ് ശപ്പ് ശപ്പിന് ശ്ലൂ വന്നു. പ്രത്യയത്തിന് എന്ത് സംഭവിക്കും? അദർശനം സംഭവിക്കും. അതാണ് ഇതിന്റെ പ്രയോജനം. പിന്നെ ശ്ലൂ വിളിച്ചതിന് എന്താ പ്രയോജനം? അതിനാണ് പറയുന്നത് ശ്ലവും. ധാതുഹോദ്യസ്തഃ ധാതുവിൽ നിന്ന് ദിത്തും വരും. എപ്പോ? ശ്ലവ് ശ്ലൂ പരത്തിൽ വന്നു. ശപ്പിന്റെ സ്ഥാനത്ത് ശ്ലൂ വന്നു കഴിഞ്ഞാൽ ധാതുവിന് ദിത്തും വരും. ദിത്തും വന്നു കഴിഞ്ഞാൽ ഓഹോ ഓഹോ തിപ്പത്തി ഹോഹോ എന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ എന്തോരും ദിത്തും എന്ന് പൂർവ്വ പൂർവ്വ അഭ്യാസ. പിന്നെ അഭ്യാസ ചർച്ച വന്നുവരുന്നു. ജു ഹോ തീ. ശപ്പ് പരത്തിലിരിക്കുന്നതുകൊണ്ട് ജൂഹു എന്നുള്ളടത്ത് സപ്നന്റെ ശ്ലോ എന്ന് പ്രത്യേക പ്രത്യക്ഷം പ്രകാരം ശപ്പ് പരത്തിലിരിക്കുകയല്ലേ. നിഷേധിക്കുന്നു. അപ്പൊ പിന്നെ തിപ്പ് പരത്തിലിരിക്കുന്നുണ്ട് എന്തുവരും സർവധാതുവാർത്തയോ ഗുണം വന്നിട്ട് ജു ഹോ തി ജു ഹോ തി. അപ്പൊ ലുക്കും ശ്ലൂവും ഒരേപോലെയാണ്. ശ്ലൂ ദിച്ചതിന്റെ പ്രയോജനം എന്താണ്? ശ്ലൗ ദുത്തും വന്നു. ലുക്കും വന്നാൽ അതിന് സൂത്രമില്ല, ദുത്തും വരും. ഈ അംഗകാര്യം നടക്കുകയില്ല എന്നുള്ളതിന് ലുക്കിന് മാത്രമേ ഉള്ളൂ, ശ്ലൂവിനില്ല അല്ലേ. അതുകൊണ്ടല്ലോ അതിന്റെ വൃത്തി എന്താണ്? നലുമതാംഗസ്യ ലുമത ശബ്ദേന തന്നിമിത്ത അംഗകാര്യം ലുമന്ത. ഏതൊക്കെയാണ്? ശ്ലൂ ലുക്ക്. അതൊക്കെ നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്ത അംഗകാര്യം വരത്തില്ല. ശ്ലൂ വിധിച്ചതിന്റെ പ്രത്യേക പ്രയോജനം ഇവിടെ ഇപ്പൊ എന്ത് വന്നു? ദിത്വം വന്നു. ലുക്ക് വിധിച്ച അവരോ ഇല്ല. അതുകൊണ്ട് വിശേഷ പ്രയോജനം. ഇപ്പൊ എന്തായി? ജു ഹോ തി. ഇപ്പോ ശപ്പ് ശ്ലൂ ശ്ലൗ ദിത്വം അഭ്യാസകാര്യം പൊതുവായി വന്ന എന്തുവരും? ജൂഹു തസ് അത്ര ഗുണവും നാസ്തി അസ്മാത് സർവധാതു അവിതിഥി അനേന ജൂഹ. ജൂഹു സർവത്ര ജുഹു ഇതി ഭവതി ജു പരത്വേന ജീത്യസ്യ തം ബാധ്യ ജാക്കെന്തുവരും? അത്തുവരും. ഇപ്പൊ എന്തുവരും? അത്ത് പരത്തില് ജുഹു അതി. അപ്പൊ പഴയ സൂത്രം വന്ന ഏതാണ്? ഉഷ്ണുഹോ സർവധാതുയോട് പ്രത്യേകം പറഞ്ഞു. ഹുഷ്ണുവോ സർവധാതു ഏരനേ കാച്ചോ ഇവിടെ വരുമോ? വരുമോ? അനേകാച്ചാണല്ലോ ജുഹു. പിന്നെ അത് മതിയല്ലോ. എന്തിനാ ഹുഷ്ണുവോ സർവധാതുവേ? ആ അവിടെ ഈക്കെ വരത്തുള്ളൂ. ഇത് ഊവാണ്. ഓ സുബി എന്ന് പറയുന്ന കൂടെ വരുമോ? ഇല്ല. അതെല്ലാം ഓർക്കണം. അപ്പോ ഇവിടെ എന്തുവരും? അത്ത് ജു ഹു അത്ത് ഈ ഹുഷ്ണു സർവധാതു എണ്ണു വന്നു ജുഹുതി. ഇതിന്റെ രൂപത്തില് ചിലപ്പോ ആശയക്കുഴപ്പം വരും. കാരണം ജുഹുവത്തി കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കുന്നത് എന്താണ്? പ്രഥമ അതുകൊണ്ട് ജുഹതി രൂപ എന്ന് വെച്ചാൽ ജുഹതി ജുഹദ ജുഹന്തി എന്ന് പറഞ്ഞു പോയി. എനിക്കബദ്ധം പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും വരത്തില്ല. ഇരിക്കുന്നത് മഹാബുദ്ധിമാന്മാരായിരുന്നു. അത് അബദ്ധം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ധാതുയോടെ വന്നോന്നറിയണം. പിന്നെ കണ്ടാ തിരിച്ചറിയാം അവിടെ ദിത്വം വന്നിരിക്കുന്നു. ബോധയിലാണെങ്കിൽ ദിത്വം വരില്ലെന്ന അങ്ങനെയൊക്കെ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ ആശയക്കുഴപ്പം വരും. ജുഹോതി ജുഹദ ജുഹോതി ഇതുപോലെ തന്നെ സ്വാമി ദദാതി ദദദഹ ദദതി അങ്ങനെയല്ല. ദദാതി ദദദഹ ദദതി അടുത്ത് ബാക്കിയെല്ലാം പഴയത് വന്ന ജൂഹോ ഷി ജുഹോ ഷി ജൂഹു ദഹ ജൂഹു ദഹ ജൂഹോ ജുഹോമി ജോഹു വഹ, ജോഹു മഹ രൂപങ്ങൾ അങ്ങനെ ജുഹോതി ലോപസ്യസന്യദൃശ്യം മോഹോ പ്രകാരം ഉകാരം ലോപിക്കേണ്ടതാണ്. അത് നമ്മളെവിടെ പഠിച്ചത്? അതിവിടെ വരുന്നില്ല. എന്തുകൊണ്ടാണ്? മകാരവകാരങ്ങൾ പറയുമ്പോൾ ഉകാരത്തിൽ രൂപം വരും, പക്ഷെ അതിവിടെ വരത്തില്ല. എന്താ വരാത്ത? പഴയതാർക്ക് ഓർത്തിരിക്കുന്നു. ആരെങ്കിലും ഇങ്ങനെ കയറി ചോദിച്ചു വരുന്നത്? ഇവിടെ സംയോഗപൂർവമാണ്, സംയോഗം പൂർവ്വത്തിലല്ല. വളരെ നിസ്സാരമായ കാര്യമല്ലേ. പ്രത്യയ ഉകാരം ഇവിടെ ഉണ്ടോ? അടുത്തെന്ത് വരുന്നു? ലട്ട്. ഹൂധാതു ലട്ട് വരുമ്പോ എന്ത് വരുന്നു? ഭീ ഹ്രീ ഭൃ ഹുവാം ശ്ലൂവച്ച ഏഭ്യ ലിടി ആം വാസ്യ ഹുധാതുവിന് നമ്മൾ പഠിച്ചതനുസരിച്ച് ആം വരുമോ? ഏതൊക്കെയാണ് ആം വരുന്നത്? കാസ്യനകാച്ചാമത്തെ പിന്നെ ജാതേശ ഗുരുമത അനുർച്ച ഇപ്രകാരം വരുമോ? പിന്നെ ദയായാസ ഇതുപ്രകാരം ആം വരുമോ? അനേകാച്ചാണോ? ഹൂ എന്ന് പറയുന്ന അനേകാച്ചാണോ? രണ്ടഭിപ്രായം വന്ന് അതിലും വന്ന് രണ്ടഭിപ്രായം. ചിലത് പറയുന്നു ഹൂ അനേകാച്ചാണ്, ചിലത് പറയുന്നു ഏകാച്ചാണ്. എന്താ അതിന്റെ വാസ്തവം? ഏകാച്ച. അപ്പൊ ആം വരാൻ വഴിയില്ല. അതാണ് ഈ സൂത്രം വിധിക്കുന്നത്. ഏതൊക്കെയാണ്? ഭീ നീ ഭീ ഭയേ, ഹ്രീ ഹ്രീ ലജ്ജായാം, ബ്രിഞ്ഞ് ധാരണ ഡുബ്രിഞ്ഞ് ധാരണ പോഷണയോ, ഹു ദാന ആദാനയോ അല്ലെങ്കിൽ അദനയോ. ഇത്രയും ധാതുക്കൾക്ക് ഏഭ്യോ ലിടിയാം ലെട്ടിലാം വരും. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ വിധിക്കുന്നു. എന്താണ്? ശ്ലുവച്ച. ശ്ലു വച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്ലവ് ഇവ കാര്യമില്ല. ശ്ലു പരത്തിലിരുന്നാൽ എന്ത് കാര്യം വരും? അതും വരും. അപ്പൊ എന്ത് വരുന്നു? ഹൂ ആമ ലിട്ടെന്നിരിക്കുമ്പോ സൂത്രം പ്രവർത്തിക്കുന്നു. പണ്ട് പഠിച്ച് ആണോ? ആണോ? ഹൂ ആം ലിട്ടെന്നിരിക്കുമ്പം പഠിച്ച സൂത്രം. അതാണ് പഴയത് അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നു. ആമഹ എന്ത് സംഭവിക്കും? പിന്നെ ഏത് സൂത്രം വരുന്നു? പിന്നെ അതാണോ വരുന്ന ആദ്യം? ക്രിഞ്ച് അനുപ്രയിച്ചതേ ലടി. അതൊക്കെ മുമ്പ് വന്നതുപോലെ തന്നെ വരും. പക്ഷെ ഇവിടെ വിശേഷം എന്ത് വരും? ശ്രവ്യവ കാര്യം ച ദിത്വം വരുന്നു. ഹൂ ദിത്വം അഭ്യാസകാര്യം. ജൂഹു ആം, ജൂഹു ആം, ജൂഹു ആം എന്നൊരിടത്ത് ഏത് സൂത്രം പ്രവർത്തിക്കുന്നു? ജൂഹു ആം എന്നൊരിടത്ത് ആലോചിച്ച് പറയണം. എന്തുകൊണ്ട്? ആം എന്ന് പറയുന്നത് ആർദ്രവ സൂത്രം ഏത്? ആർദ്രാതു ശേഷം ആർദ്രാതു സഞ്ജ സർവധാതു ഗുണോ അവാദേശം ജുഹവാം കൃഞ്ചാനുപ്രയോഗിച്ചതിൽ ആമ്പ്രത്യ കൃഞ്ചാനുപ്രയോഗിച്ച ചകാര ജുഹവാം ബഭൂവ ജുഹവാം ആസ് അതെല്ലാം മുമ്പ് പഠിച്ചാണ്. ജുഹവാം ചകാര ജുഹവാം ചക്രദുഹു ജുഹവാം ദുഹു ജുഹവാം ജുഹവാം ചക്രദുഹു ജുഹവാം ചക്ര ജുഹവാം ചകാര ജുഹവാം ചകര ജുഹവാം ചക്രുവ ജുഹവാം ചക്രമ. ഭൂതാതു വരുമ്പോഴോ ജുഹവാം ബഭൂവ ജുഹവാം ബഭൂവധു ജുഹവാം ജുഹവാം വികല്പമാണ്. ഇത് വരാത്ത പക്ഷത്തിൽ എന്ത് വരുന്നു? ഹൂ ദിത്വം അതെല്ലാം പഴയതുപോലെ തന്നെ ജുഹു നല്ലെന്നിരിക്കുമ്പോൾ അച്ഛനോട് ആദ്യം ജുഹാവ ജുഹു അതുസന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? ജുഹു അതുസ് അജിഷ്ണു ജുഹുഹു അതുകൊണ്ടെന്താ കുഴപ്പം? അപ്പൊ പിന്നെ അത് വന്നാ മതി. എങ്ങനെ? അപ്പൊ പിന്നെ അത് വരുമോ? ഏർണ്യകാച്ചോ വർണ്ണശവൂന് വരുമോ? ഇല്ല. പിന്നെ അത് വന്നാ മതി എന്ന് പറഞ്ഞാ എങ്ങനെയാ? കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ ആ കാര്യം. തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ ഏർണേകാച്ച അസമയസ കുറിച്ച് വരത്തില്ലെന്ന്? പിന്നെ വീണ്ടും അവിടെ എങ്ങനെ പോകും? മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് വരുന്നു? ജുഹു ധാതു സേട്ടോ അനട്ടോ എന്ന് നോക്കണം. അന്നിട്ടുണ്ടെങ്കിൽ എന്തുവരും? അജന്തോ അകാരവാൻവായ തസേനിട്ട് ധനിപേട്ട് വികല്പമായിട്ട് എത്തുകഴിഞ്ഞാൽ ഏത് സൂത്രം വരുന്നു? സൂത്രം പറഞ്ഞാൽ മതി. സർവധാതാർഗ്യ ഗുണം വരുന്നു, അവവാദേശം വരുന്നു, ജുഹവീത. ഇനി എട്ട് വരാത്ത പക്ഷത്തിൽ സൂത്രം സൂത്രം മാത്രം പറഞ്ഞാൽ മതി. പഠിച്ച സൂത്രം, പുതിയതൊന്നും വരുന്നില്ല. ഗുണം സർവധാതാർഗ്യ ഗുണം ജുഹോഥ ജുഹവീത ജുഹോവ ജുഹോധ ജുഹോവധു ജുഹ ജുഹോവ എന്നാണ് വരുന്നത്. ജുഹാവ വാണിത്ത് നിത്ത് അല്ലാത്ത പക്ഷത്തിൽ എന്ത് വരും? ജുഹവ എന്ത് വരുന്നു? സർവധാതു ഗുണാവാദീശം ജുഹാവ ജുഹാവ ജുഹു ഇട്ടുവരുമ്പം ഗുണം വരുന്നില്ല. രൂപങ്ങൾ എങ്ങനെ വരുന്നു? ജുഹാവ ജുഹാവ ജുഹയല്ല പിന്നെയോ ജുഹവ തിരിഞ്ഞു പോകും. ജുഹാവ ജുഹവ അവരൊക്കെ ജുവഹ ജുവഹ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരരുത്. ലുട്ടിൽ വരുമ്പോ ഹു ഗുണം ഇട്ടില്ല, അനിട്ടാണ് ഹോ ത ഹോതോ ഹോതോ ഹോ സിയ ഗുണം വന്നു ഹോ ശത്തും ഹോഷ്യതി ഹോഷ്യാമി നോട്ടിൽ വരുമ്പോൾ എന്തു വരുന്നു? ജുഹോത്യാദിഭ്യ ശ്ലോ ദുത്വം അഭ്യാസ കാര്യങ്ങൾ പോകുന്നു. ജൂഹോ പരത്തിൽ ജുഹോത്തു സർവദാതാദിയോ ഗുണം വന്നു. ജുഹോത്തു ജുഹുതാദ് എന്ന് പറയുന്നിടത്ത് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? സപ്പ് ഉണ്ടല്ലോ, സപ്പുണ്ടല്ലോ, ആ ശ്ലു വന്നു. സൂത്രം ഏതാണ്? അതല്ല, സപ്പ് വന്നപ്പോ ഗുണം വരാത്ത സൂത്രം അതുകൊണ്ട് ജുഹുതാദ്ച്ച പിന്നെ പിച്ച ഇന്ന നിയമം കൂടെ വരും. അടുത്തെന്ത് വരുന്നു? ജുഹു പരിധിനെന്ത് വരുന്നു? ജുഹു താം, ജുഹു താം, ജുഹു പരത്തിലെന്ത് വരുന്നു? ജി എന്താ വരുന്ന? അതഭ്യസ്ഥ. അഭ്യസ്ത സഞ്ജീവിക്കുന്ന സൂത്രം എന്ന് പറഞ്ഞില്ല. ഏതാണ്? ഉഭയഭ്യസ്തം. എന്താണ് വൃത്തി? ഷഷ്ടദ്വിത്വ പ്രകരണേ അതുകൊണ്ട് അഭ്യസ്തമാണ്. അത് അഭ്യസ്തപ്രകാരാത്ത വന്നു. ആദി ജൂഹു ആ തീ തീ അവിടെ എന്തു വരുന്നു? ഏരു ജൂഹു എന്നിടത്ത് എന്തു വന്നു? ജുഹു എന്നിടത്ത് അവിടെ സൂത്രം വന്നു ഹുജൽബ്യൂഹർദി. അവിടെ ഹു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജലന്ധത്തിൽ നിന്ന് ഹു ഹു ധാതു ഹേർ ധീസ്യ. ജുഹോധി ഇത് വരത്തില്ല. എന്തുകൊണ്ട്? പിച്ച പിന്നെ പിച്ച പിന്നെ ജുഹുതാത് ജുഹുതം ജുഹുതാ ജുഹുവാനി എന്നിടത്ത് ജുഹവാനി ജുഹവാവ ജുഹമാമ. അപ്പൊ എങ്ങനെ വരുന്നു? ജുഹോതി എന്നാണോ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ? ജുഹോതി എന്നാണോ? ജുഹുധി ഗുണം വരുന്നില്ല എന്ന് പറഞ്ഞു. ജുഹുധി ജുഹവാനി അങ്ങനെ വരുന്നു. ജുഹോതി ജുഹുദാ ജുഹുദാം ജുഹുദാം ജുഹ്വത് മാറിപ്പോരെ. ജുഹന്തു എന്നല്ല, ജുഹ്വത് എന്നാണ്. ലങ്ങിൽ വരുമ്പം ലുങ് ലങ് ലങ്ഷു അടുതാത്ത ആ ജുഹു തീ ദശീകാരിൽ വരുന്നു. ഗുണം വരുന്നു സർവധാതാർത്ഥ്യ ആജുഹോത് ആജുഹുതാം ആജുഹു പരത്തിൽ പരത്തിൽ ജീരികം വരുന്നു. സിജഭ്യസ്ത ഇതിഭ്യസ്ത. അപ്പൊ ഇവിടെ എന്താ? അഭ്യസ്തം വൃത്തി ജോ അഭ്യസ്ത വിദേശ പരസ്യ ഈ സംബന്ധിനോ ജേർ ജ്യൂസ് ജ്യൂസ് വന്ന് അല്ലെങ്കിൽ എന്താ വരേണ്ടിയിരുന്നത് ആണോ? അതഭ്യസ്ത. പക്ഷെ ഇത് സംബന്ധിനോ എന്ന് വിശേഷിച്ച് പറഞ്ഞുകൊണ്ട് എന്ത് വരുന്നു? ജ്യൂസ് ജ്യൂസ് വരുന്നു. അപ്പോ ആ ജു ഹു ഉസ് ആ ജുഹു ഉസ് എന്നിരിക്കുമ്പോ ഏത് സൂത്രം വരുന്നു? ജുസിച്ച. അടുത്ത സൂത്രം ഇഗന്ധാംഗസ്യ ഗുണോ അജാതോ ജ്യൂസി, സുഗന്ധമായ അംഗത്തിന് ഗുണം വരുന്നു. അജാതിയായ ജ്യൂസ് വരവായിരിക്കും. ജുഹുവിലെ ഉകാരത്തിന് ഗുണം വന്നാൽ എന്തുവരും? ഓ വന്നു കഴിഞ്ഞാൽ, അബ്ബാദേശം വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? ഇത് വരാതിരുന്നെങ്കിൽ എന്തോന്നു? ജ്യൂസ് ചെയ്യില്ലെങ്കിൽ വരുമോ? ഇതില്ലാതിരുന്നെങ്കിൽ എന്തോന്നു? ആണോ എന്തോന്നു? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഓർമ്മശക്തിയെ പരീക്ഷിക്കുകയാണ്. ഹുസ്നു ഓഹോ സർവധാതിക വരുമോ? വരാം. പക്ഷെ ജ്യൂസിച്ച എന്ത് ചെയ്തു? ഗുണം വിരിച്ചു. അപ്പൊ ആ ജൂഹ വാ തൂഹു പോകുന്നു. അപ്പോ ആ ജൂഹൂ സിപ്പിത സ്വീകാരം ലഭിച്ചു. ഗുണം അജുഹോ സകാരം ഋത്വ വിസർഗം വന്നിട്ട് എന്തുവരും? അജുഹോഹോ ആജുഹു തം ആജുഹു ത ആജുഹു വ. അവിടെ എന്തുവരും? അമ്മ. ഹുസ്നുവോ സർവധാതുക വരത്തില്ലേ? വരോ അടുത്തല്ലേ? പക്ഷെ ഇവിടെ വരില്ല. എന്തുകൊണ്ട്? പിത്തായതുകൊണ്ട്, പരമായതുകൊണ്ട്. ഹുസ്നുവും സർവദാതുക സൂഷ്ണുവും സർവദാതുക അർദാതയിലും പതരം ഏതാണെന്ന് നോക്കണം. മറിച്ചു നോക്കേണ്ടി വരും. വേറെ വഴിയില്ല. പരം വരും. ഏതാ പരം? അതിൻ്റെയും പരം ഏതാണെന്ന് നോക്കണം. എല്ലാത്തിൻ്റെയും പരന്നു. സർവദാതുക ആരും എന്തുവരുന്നു? അമിപൂർവ രാമം. അവിടെ അത് ചതാർത്ഥമായി. പിന്നെ പരമേത്? ആ സർവദാതാർദാതയോ പ്രകാരം എന്തുവരുന്നു? ഗുണമെന്ന് അവാദേശം വന്നിട്ട് എന്തോരും? അജുഹവം. അജുഹു മാ അജുഹു മാ എങ്ങനെയായി രൂപങ്ങൾ? അജുഹോ അജുഹുദാം അജുഹാവുഹു ഉത്സാവെന്നത് ജബ്യസ്ത വിദ്യാഭ്യസ്ത അജുഹോഹോ അജുഹൂതം അജുഹാവം അജുഹുവ അജുഹു. ഞാനിതൊന്നും നോക്കാതെ വരുന്നു. നിങ്ങളെല്ലാം പഠിച്ചുകൊണ്ടാ വരുന്നെന്നുള്ള ധൈര്യത്തിൽ എല്ലാം നോക്കി വരുന്നു എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ വരുന്നത്. ഞാൻ പറയുമെന്ന് പ്രതീക്ഷിക്കരുത്. അടുത്തെന്തോരുന്നു? ഹോ വിതലിംഗ്. വിതലിംഗില് ചപ്പ് വരുമോ? ഒരു വരത്തില്ലേ? എന്തുകൊണ്ട്? സർവധാതു. അപ്പോ ചപ്പ് വന്നു കഴിഞ്ഞാൽ ശ്ലു വരും. ശ്ലു വന്നു കഴിഞ്ഞാൽ ദിത്തും വരും. ദിത്തും വന്നു കഴിഞ്ഞാൽ അഭ്യാസകാര്യം വരും. ജുഹു യാസ് തീ സകാരം പോയി ജുഹു യാ. ഇവിടെ ഗുണം വരുമെന്നുള്ളതാണ് പ്രശ്നം. യാസ് പരസ്യതാത്തു നീച്ച. അപ്പൊ അത് വരാൻ പറ്റില്ല. പിന്നെ നമ്മൾ പുതുതായി പഠിച്ചിട്ടുള്ള വിഷ്ണു സർവ്വധാതുവെ, അത് വന്നൂടെ? അഞ്ചാതി ഉണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. അപ്പൊ അതിനും വരാൻ പറ്റത്തില്ല. പിന്നെ എന്തുവരും? ജുഹു യാത് ജുഹുയാത് ജുഹുയാതാം. അവിടെ എന്തുവരുന്നു? ജുഹു യാ ജി എന്തുവരുന്നു? ഏ എന്താണ് ജുഹോ യാ ജി എന്താ വരുന്നത് ജബ്യസ്ത ജുസ് ഉസ് വരുന്നു ജുഹു യാ ഉസ് എന്നുള്ളടത്ത് ജുഹു യുഹു ജുഹുയാഹ ജുഹുയാതം ജുഹുയാത ജുഹുയാ പരത്തിലെന്തു വരുന്നു ജുഹുയാം എന്നിരിക്കുമ്പോൾ എന്തുവരും ജുഹുയാം ജുഹുയാവ അങ്ങനെ രൂപങ്ങൾ വരുന്നു ലോപിച്ചു സകാരത്തിൽ ലോകമെന്നങ്ങനെ എന്നിരിക്കുന്ന നടത്തിയ സൂത്രം വരുന്നു അഗ്രസർവധാതിയോർ ദീർഘ ഇവിടെ സർവധാതുവാണോ എങ്ങനെ ദീർഘം വരും അവൾ സർവധാതു നതുക്കൃ സർവധാതിയോ എന്നാ പറഞ്ഞു വൃത്തി അറിഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ സർവധാതുവാണ് എങ്ങനെ ദീർഘം വരും എന്ന് ചിന്തിക്കും എന്താണ് അതിന്റെ വൃത്തി ദീർഘസ്യ സർവധാതുയോ അതറിഞ്ഞിരിക്കണം വൃത്തി അറിയാതെ രക്ഷയില്ല ഹൂയാത് ഹൂയാത് ഹൂയാസ്താം ഹൂയാസുഹു ഉസ് വന്നെങ്ങനെ ഇവിടെ അഭ്യസ്തം ദിത്വം വന്നോ സുജഭ്യസ്ത വിജിഭ്യസ്ത എന്താ വരാത്ത അഭ്യസ്ത അഭ്യസ്തം ഇല്ലെങ്കിൽ ജോർജസ് എന്താണ് വൃത്തി ലിംഗ ജോർജസ് ജുഹുയാഹ ജുഹുയാസ്തം ജുഹുയാസം എങ്ങനെയാണ് പറയുന്നത് അടുത്ത് വരുന്നത് ഹു ലുങ് ലങ് ലങ്ഷു അടുതാത്തണങ്ങു ആ ഹോ സിച്ചിട്ട് വരുമോ വരുമോ അന്നിട്ട് ദാതുമാണ് അപ്പോൾ തീ ഇത ശികാരിലോ വെച്ച് അവൃക്തമായിട്ട് വീട്ട് വന്ന് ആ ഹോ സീത്ത് ഏ സൂത്രം വരുന്നു സിജവൃദ്ധി എന്താണ് വൃത്തി വൃത്തി സിയാദ് പരസ്യം ഉദ്ദേശിച്ച് അഹോ ഷീത് ഹൗഷ്താം ഷ്ടുത്വം വന്നിട്ട് ഹൗഷ്ഠാം അതെങ്ങനെ ഷു വന്നത് ഉസ് എങ്ങനെ വന്നു അത് ലിംഗിനാണ് ഇവിടെ അഭ്യസ്തം ഉണ്ടോ സ്വിച്ചുണ്ട് സ്വിച്ചുണ്ട് വന്നുവരുന്ന അഹോഷീദ് അഹോഷ്ഠിജഭ്യസ്ത വിദ്യഭ്യസ്ത എന്താണ് വൃത്തി സ്വിച്ചോ അഭ്യസ്ത വിദേശവരസ്യ അഹോഷീദ് അഹോഷ്ഠാം അഹോഷു അഹോഷീ അഹോഷ്ഠം അഹോഷ്ഠ അഹോഷം അഹോഷ്വ അഹോഷു ിൽ വരുമ്പോ ആ ഹോ ഞകാരം നീ താവുന്നു എങ്ങനെയാണ് ആതിരി നീ ടു ഡവഹ നീത്തായി പോയി നീ ദഹക്ത അങ്ങനെയൊക്കെ ഉള്ളതെടുത്ത് അതിന് ഈ ഓരോ ഇത്തിനും ഓരോ പ്രയോജനങ്ങളുണ്ട് അത് കൃതന്ധത്തിൽ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് വിട്ട് വികല്പമാക്കാനും കിത്താക്കാനും എല്ലാം പിന്നെ വർത്തമാനത്തിൽ താ വരാനും പല കാര്യങ്ങളുണ്ട് ഭീ ഭീയാണ്, ദീർഘമാണ്. തിപ് ശപ് ജുഹോത്യാദിബ്യ ശ്ലൂ. ഭീക്ക് ദിത്വം വന്നു കഴിഞ്ഞാൽ ശ്ലൗ. ഭീ ഭീ അഭ്യാസത്തിൽ സൂത്രം വരുന്നു, ഹർസ്വ വരുന്നു, അഭ്യാസ ചർച്ച വരുന്നു. ഇവിടെ വിശേഷം അതാണ്, ഹ്രസ്വ വന്നിട്ട് ഭീ എന്ന് പറയുന്നത് ബി എന്നായി. ബി ബി ഭീ പരത്തിൽ തി എന്തുവരുന്നു, സർവദാതാർത്ഥ ഗുണം വരുന്നു. ഈ കേവലം ബിഭേദി നാം ബിഭേദി കുതശ്ചന എന്നൊക്കെ കേട്ടിരിക്കുന്നു. ധാരാളം പ്രയോഗിക്കുന്ന ധാതുവാണ് ഭയം. ഒക്കെ ഇതിൽ നിന്നാണ് വരുന്നത്, ഭീമൻ ഭീഷ്മൻ എല്ലാം ഇതിൽ നിന്നാണ് വരുന്നത്. സ്വരിതഞ്ഞിത്തഹ ഇവിടെ ഞെത്തുണ്ടോ, നീ ആണോ ഇവിടെ ഞെത്താണോ, ആണോ ഇത് നീ ആണ്. അതിന് ഞെത്തെന്ന് പറഞ്ഞാൽ നീ എന്നാണോ, ഇത്ത് യസ്യ ഞെത്ത് ഇവിടെ നീ ആണ്. നീത്തിനാണെങ്കിൽ എങ്ങനെ പറയേണ്ടി വരും, നീത്തെന്ന് പറയും. സന്ധിയൊക്കെ പഠിച്ചതല്ലേ. ബിഭേദി അപ്പോ ശപ്പ് ശ്രൂ ശ്ലൗ ദിത്വം വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും എങ്ങനെ വരും, അഭ്യാസകാര്യം വന്നിട്ട് ബിഭീത അവിടെ എന്തുവരുന്നു, ഭിയോ അന്യദരസ്യം. ഇക്കാരോ വാസ്യാദോ ഇതി സർവധാതു, അലാദിയായ കിത്തങ്ങിത്ത് സർവധാതു ഇരിക്കുമ്പോ ഭീല ഈകാരത്തിന് വികല്പമായിട്ട് ഹ്രസ്വ വികാരം ഇരിക്കുന്നു. എന്നുവെച്ചാൽ ബിഭി എന്ന് പറയുന്നത് എന്തായി മാറും, ബിഭി എന്നാണ്. രണ്ട് രൂപം, ഒന്ന് ബിഭി തഹ, മറ്റൊന്ന് ബിഭി തക. ഈ രണ്ട് രൂപം സർവത്ര ഈ രണ്ട് രൂപം വരും. അലാദിയ കിത്ത് ഞെത്ത് സർവധാതു ഇരിക്കുന്ന അർത്ഥം. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, പിടിച്ച് ഈ വിശേഷ കാര്യങ്ങളെല്ലാം കൂടുതലും വരുന്ന എവിടെയാ, സർവധാതുവത്തിലാണ്. ആർദ്ധധാതുവത്തിലെല്ലാം പൊതുനിയമമാണ്. ഏത് ഗണത്തിൽപ്പെട്ടാലും ശരി, ഭൂവാദിയിലായാലും അതാദിയിലായാലും ജുഹോത്യാദിയിലായാലും, ഇവിടെ ഒരു ഗണത്തിന്റെ പേരിൽ പ്രത്യേകിച്ച് നിയമമില്ല. പിന്നെ ചില പ്രത്യേക വിധികൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി വ്യത്യാസങ്ങളൊക്കെ വരുന്ന ഇവിടെ സർവധാതുത്തിൽ ശപ്പ് വരുന്നിടത്താണ് ഈ എല്ലാ തിരുമുറികളും നടക്കുന്നത്. രൂപ വ്യത്യാസം വരുന്ന കൂടുതലും അവിടെയാണ്. വിവിധ വിഭീത ഇത് ഹലാദി വരുന്നതുകൊണ്ട് ഞീ ബി ജി എന്നിടത്ത് എന്ത് വരുന്നു, അതഭ്യസ്ത അത്തു വന്നു. അപ്പൊ അവിടെ ഇത് വരുമോ, ബിയോ അന്യദൃശ്യം ഇല്ലോ. അപ്പൊ എന്ത് വരുന്നു, ബി ബി ആതി എന്നിടത്ത് എന്ത് വരും, അതഭ്യസ്ത അത് വരുമോ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, വന്നതിന് ശേഷം എന്താ വരുന്നു, ഏരനേകാച്ചോ അസമ്യോ പൂർവസ്യോ. എണ്ണു വന്നിട്ട് എന്തോരും ബിഭ്യതി. ഇവിടെയും പലപ്പോഴും സംശയം ബിഭ്യതി ബിഭ്യത ബിഭ്യന്തി എന്നുള്ള രൂപം വരാൻ. ദിത്വത്തെ നോക്കിയാണോ അത് തിരിച്ചറിയാം. കാരണം ഇവിടെ ഈ അത്ത് വരുന്നോണ്ടാണ് ഈ കുഴപ്പം. അഭ്യസ്ഥാവ് ബിഭ്യതി ബി ഭീ സി ഗുണം ഷത്വം വിഭേഷി ബി ഭീ ദസ് ധ വിവിധ വിവിധ ബി ബി ദ അവിടെ വിവിധ വിഭീത ബി ബി പരത്തിൽ മീ എന്തുവരും, ബിഭേമി ബി ബി വമ മസ് മസ് ബിബിവഹ ബിഭീമ രൂപങ്ങൾ അങ്ങനെ വരും. അത് ആദ്യം ബിബീവഹ എന്ന് പറയൂ, ആദ്യം ബിബിവഹ എന്ന് പറയൂ. എന്തുകൊണ്ട്? അതാണ് വിധിച്ചത് വികല്പമായിട്ട്. അതുകൊണ്ട് അത് ആദ്യം പറയണം. വിവിധ വിഭീത വിവിവഹ വിവീവഹ. അങ്ങനെ ലിട്ടിൽ വരുമ്പോഴത്തേക്ക് നേരത്തെ വന്ന സൂത്രം എന്താണ്? ഭീ ഹ്രീ ഭൃ ഹുവ ശ്ലോച്ച ആം വരുന്നു. ആമഹസൂത്രം പ്രവർത്തിക്കുന്നു. കൃഞ്ചാനുപ്രയോജ്യതേ ആം പ്രത്യോ കൃഞ്ചാനുപ്രയോജ്യ. ബിക്ക് ശ്രുവച്ച എന്ന് പറഞ്ഞുകൊണ്ട് ദത്വ അഭ്യാസ കാര്യങ്ങളൊക്കെ വന്നിട്ട് ബി ബി ആം എന്നുള്ളിടത്ത് എന്ത് വരുന്നു? ബി ബി ആം എന്നുള്ളത് സർവധാതാർത്ഥയോ ഗുണം അയ്യാദേശം ബിബൈ ആം ബിബയാം ചകാര ബിബയാം ബഭൂവ ബിബയാം ആസ അങ്ങനെ വരുന്നു. ബിബി അടുത്ത് വരാത്ത വർഷം ബിബി നല്ല അവിടെ എന്ത് വരുന്നു? അച്ചോഞ്ഞുണ്ടി ബിഭായ ബിബി അതുസന്നിടത്ത് നേരത്തെ പറഞ്ഞ സൂത്രം വരുന്നു. ഏതാണ്? ഏരനേകാച്ചോ അജിഷ്ണു ദ്വാദം വരത്തില്ലേ? എന്തുകൊണ്ട്? അനേകാച്ചായ എണ്ണു വന്നിട്ട് ബിഭ്യതു ബിബിഹു എന്താണ് ഊതിർദന്തൈർ ജ്യോതിരിഷ്ണു സിംഗ് സ്നുനക്ഷു ഷിഡീം ശ്രീ അതിനൊന്നും മരുന്നില്ല. അപ്പൊ അനിട്ട് അപ്പോ അജന്തു അകാരവാൻ വായ താസ്യനിട്ട് ധലി അപ്പോ ബി ഗുണം അയ്യാദിശം എന്തുവരുന്നു? വിഭീത ഒട്ടുവരാത്ത പക്ഷത്തിൽ വിഭേദ വിഭ്യതു വിഭ്യ അച്ചുകൊഞ്ഞി വൃത്തി വരുമ്പം വിഭായ ഗുണം വരുമ്പം വിഭയ ഇട്ടു വരുന്നോണ്ട് ഏറിനേക്കാച്ചോ ബിബ്ധിവ ബിബ്ധിമ. അപ്പൊ എങ്ങനെ ഒരു രൂപങ്ങൾ? അല്ലെങ്കിൽ ബിഭേദ ബിഭ്യതു ബിഭ്യ ബിഭായ ബിഭയ ലൊട്ടിൽ വരുമ്പം ഭീത ഇട്ടില്ല ഗുണം ഭേത ലൊട്ടിൽ വരുമ്പോ ഭീസ്യ ഗുണം ഭേസ്യ ഷത്വം ഭേഷ്യതി ഗുണം വന്നിട്ട് ബിഭേതു എന്ന് പറയുന്നിടത്ത് ഏത് സൂത്രം വരുന്നു? ബിയോ നിദൃശ്യം ബിപി താത് അല്ലെങ്കിൽ ബിപി താത് അതുപോലെ തന്നെ ബിബി താം അല്ലെങ്കിൽ ബിബി താം ബിബി ജി നടത്തുന്നത് വരുന്നു അതഭ്യസ്ഥ അതു ബിബി അതുകൊണ്ടടുത്ത് എന്ത് വരുന്നു? എണ്ണു വന്നിട്ട് ബിഭ്യതു ബി ബി സി എന്ത് വരുന്നു? സെർഹി അഭിച്ച ഇങ്ങിത്താവുന്നു ഫലാദി കിറ്റിങ്ങിത്ത് സർവധാതും വരുമ്പോ സൂത്രം വരുന്നു ഉം ബിയോ അന്യദൃശ്യോ ഇത്തു വന്നു കഴിഞ്ഞാൽ ബിബിഹി അല്ലെങ്കിൽ ബിബിഹി ബിബിതാദ് അല്ലെങ്കിൽ ബിബി തം അല്ലെങ്കിൽ ബിബിതം ബിബിത അല്ലെങ്കിൽ ബിബിത ബിബി ആം എന്ത് പറയുന്നു ബിബി ആം എന്നുള്ളത് എന്ത് വരുന്നു വേർണവയസാണോ വരുന്നു ലോട്ട് ഗുണം ലോട്ടിൽ എന്ത് വരുന്നു പിന്നെ മേറിന് വന്നിട്ട് എന്ത് വരുന്നു അതെല്ലാം വന്നു കഴിഞ്ഞു ഇനി ബിബി ആനി എന്നിടത്ത് ഗുണം വന്നു ബിഭയാനി ബിഭയാന്യദൃശ്യം വരുന്നില്ല എന്തുകൊണ്ട് അല്ല അതില്ല കിത്തില്ല കിത്തില്ല പിന്നെ എന്താണ് ഇവിടെ പരത്തിൽ ആടാ പരത്തിലെന്താ പിത്ത് അപ്പൊ എങ്ങനെയായി ലോട്ടിന്റെ രൂപങ്ങൾ ബിഭേതു ബിപിതാ ണോ വിഭയാനി അങ്ങനെ വരുന്നു. ഇനി അടുത്ത് വരുന്നത് എന്താണ്? ലങ് ലുങ് ലങ് ഷൊടുതാത്ത ആ ബി ഭീ തീ ദശകാരിലോ വെച്ച് ശു എല്ലാം വന്നു. ആ ബി ഭീ തീർന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഗുണം വന്നു. ആ ബി ഭേ ആ പരത്തിൽ എന്ത് വരുന്നു? താം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ആ ബി ഭീ വന്നിത് ജീരിക്കുമ്പോ എന്ത് വരുന്നു? ജീക്ക് എന്ത് വരുന്നു? ജീക്ക് എന്ത് വരുന്നു? വെറുതെ ജ്യൂസ് വരുമോ? അങ്ങനെ വരും. സിജഭ്യസ്ത വിധിഭ്യസ്ത വന്നു. പിന്നെ ഇനി എന്ത് വരുന്നു? ഏരനേക ചോസ്മി ഉറുസിയെണ്ണുന്നു. എന്ത് വരുന്നു? അത്ത് വന്നല്ലേ, വിദേശകാരിൽ വെച്ചല്ലേ അഭിഭ്യത്. ഗുണം ഇതസ്വീകാരലോപ സകാരം ഋത്വ വിശ്രമം അഭി അഭി അഭി ബാക്കി അഭിഭീഹി ഭീ എന്നുള്ള ഗുണം വരില്ലേ? അഭിഭേ സകാരത്തിൽ ഋത്വ വിശ്രമം വരുന്നില്ലേ? അഭിഭേ അഭി ഭീ തം അഭി ഭീ പരത്തിൽ എന്ത് വരുന്നു? അമ്മ എന്ത് വരുന്നു? എന്ത് വരുന്നു? ഗുണം വരുന്നു. അഭിഭയം അയ്യാദേശം വന്നു. പരത്തിൽ വാമ എന്ത് വരുന്നു? രൂപങ്ങൾ എങ്ങനെയായി? അഭിഭേദ് അപ്പൊ ഈ ഭീക്ക് എണ്ണു വന്ന് പരത്തിൽ എന്തായിരിക്കുന്നു? ഉസിനെന്ത് വന്നു? ആ ജംബി സുജിസ്ന്ന് പറഞ്ഞാൽ എന്തോരും ആവി ഭ്യ പരത്തിൽ ഉസ്സരിക്കുന്നു. അഭി ഗുണം അങ്ങനെ വരും. എച്ചുവായ വരും. ജുസിച്ച വന്നു കഴിഞ്ഞാൽ പൂർവത്തിന് എന്ത് വരും? ഊനെന്ത് വരും? അതെങ്ങനെ വരും? പൂർവത്തിന് അങ്ങനെ ഗുണം വരുന്നു. ഊവാണ് പരത്തിൽ അത്തിരിക്കും. ഗുണം എങ്ങനെയാ വരുന്നത്? സൂത്രം ആ ജുസിച്ച അത് പറയണ്ടേ? അതിൽ ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വരും, എങ്ങനെ വരും? വെറുതെ അങ്ങ് ഗുണം വന്നെന്ന് പറഞ്ഞാൽ പറ്റും. അപ്പൊ എന്ത് വരുന്നു? ആ ബി ഗുണം വരുമ്പോ അബി ബേ ഐ അബി ബയർ ഉസ് അബി ബയു ഹു. അടുത്ത് അബി ബേ ഹേ അബി ഭീതം അബി ഭീതം അബി ഭീത അബി ഭീത അബി ഭയം അബി ഭീവ അബി ഭീവ അബി ഭീമ അബി ഭീമ. അടുത്തെന്ത് വരുന്നു? ബിതിലിംഗ്. ബിതിലിംഗിൽ എന്ത് വരുന്നു? ബി ബി വ്യത്യാസമില്ല. യാസത്തി ബിഭിയാത് ബിഭിയാതാം ബിഭീഹു ബിഭിയാഹ ബിഭിയാതം ബിഭിയാത ബിഭിയാമ. ആശ്ചര്യങ്ങളിൽ വരുമ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ. ബിയാത് ബിയാത് അകിൾ സാർവതാദിക ദീർഘ വരുമോ? വരും. ബിയാദ് ബിയാസ്താം ബിയാസു ബിയാസ്തം ബിയാസ് ബിയാസു ബിയാസ് അഭി പഴയതുപോലെ തന്നെ ജബ്ദ്യസ്ത പ്രകാരം പ്രതി വന്നു. അഭൈ ഷീത് സകാരത്തിന് ഷത്വം വന്നു. ഈട്ട് വന്നു, ഇട്ട് വന്നില്ല. അഭേഷീ അഭീഷ്ഠാം അഭീഷുഹു അഭേഷീ അഭേഷ്ഠം അഭേഷ്ഠം. ഭയക്കരുത് എന്ന് പറയുന്നതിന് മാ ഭൈഷീഹി എന്ന് ഉപയോഗിക്കും. എങ്ങനെയാ വരുന്നത്? മാ ഭൈഷീഹി സൂത്രം മാങ്ങിലുങ് പിന്നെ മാ ഭൈഷി എന്നിടത്ത് സ്മോത്രയിലങ് വരൂ. പിന്നെ അടുത്ത സൂത്രം നമാങ് യോഗേ എന്താണ് എന്റെ വൃത്തി? അഡാഡു നസ്തഹ അതാണ് മാ ഭൈഷീ സ്മൂത്രെ ലംഘിച്ച. അതിനുദാഹരണം എങ്ങനെ പറയും? മാ മാസ്മേ. ഇത് ഭീധാതുവാണ്. അതിന്റെ ഭയക്കരുത് ലങ് മധ്യവൃക്ഷേകോന് അങ്ങനെ ഒരു അതിൽ അട്ടുപോയി കഴിഞ്ഞാ ഭയക്കരുത് സർവലകാര അപവാദമാണ്. അങ്ങനെയും പറയാം, വർത്തമാനാർത്ഥത്തിൽ തന്നെ പറയാം. സ്മാ ഉപയോഗിച്ചും പറയാം സ്മൂത്തരെ, അല്ല മാ ചേർത്തും പറയാം. മായിസ്മായും ചേർത്തും പറയാം. മാസ്മഗമ അതുപോലെ അത് സാറിന് മാ ഭൈഷി സാറിന് ഉപയോഗിക്കുന്നതാണ്. അടുത്ത് ഇങ്ങനെ വരുന്നു ആ ഭി സ്യാത് അഭേഷ്യത് അപേക്ഷിതാം അഭേഷ്യൻ അഭേഷ്യ അപേക്ഷിതം അപേക്ഷ്യ അപേക്ഷ്യം അപേക്ഷ്യ അപേക്ഷ്യ. ഏത്? ആ രണ്ട് രൂപം വരും. ഒന്നേ പറഞ്ഞുള്ളൂ അല്ലേ? രണ്ട് രൂപം വരണം. എങ്ങനെ? ഈ രണ്ട് രൂപം വരും സർവധാതു വരും. കിത്തെങ്ങിത്ത് സർവധാതു വരുന്നിടത്തല്ല ഈ രണ്ട് രൂപം വരും. പെട്ടെന്ന് തീർക്കാന്ന് വിചാരിച്ച സമ്മതിക്കത്തില്ല. ശിഷ്യതേ ഓം ശാന്തി ശാന്തി ഓം ശ്രീ ഗുരു.